പുള്ളിയെ വാദിക്കുന്നതൊക്കെ ഈ ശങ്കരാചാര്യർ പണ്ട് പറഞ്ഞ കാര്യത്തിന് വേണ്ടിയാണ്. പുള്ളി പറയുന്നത് തൊട്ടുകൂടായ്മ അത് നിലനിൽക്കണമെന്നാണ്, അത് മാറ്റാൻ പാടില്ല. അത് തൊട്ടുകൂടായ്മ അങ്ങനെ നിലനിർത്തുന്നത് ആരോടുള്ള പിന്നെ വിരോധം കൊണ്ടൊന്നുമില്ല, അത് സനാതന ധർമ്മമാണെന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പോഴും പുള്ളി അതാ പ്രസംഗിക്കുന്നു, കേൾക്കാനും ആൾക്കാരുണ്ട്. ഒരു പരമവിഡ്ഢിയാനാണ് അയാൾ പറയുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിനെക്കാളും മേലാണ് ശങ്കരാചാര്യരുടെ പീഠമെന്നാണ്. കാരണം ശങ്കരാചാര്യന്മാരെ ഉണ്ടാക്കിയത് രാജാക്കന്മാരെ ഉപദേശിക്കാനാണ്. രാജാക്കന്മാരെ ഉപദേശിക്കുന്ന ആളായതുകൊണ്ട് അത് രാജാക്കന്മാരുടെ മേളിലാണ്. അതുകൊണ്ട് ഇന്ന് ഉള്ള ഏത് ഇന്ത്യൻ പ്രസിഡന്റിന്റെയും മേളില് ഞാനാണെന്നാണ് പുള്ളി പറയുന്നത്. ഈ ഒരുപാട് വിഡ്ഢിത്തങ്ങൾ പറയുന്നവരാണ്. തൊട്ടുപോയി കൂടായ്മ പാടില്ല. അത് തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന എന്തുകൊണ്ട് ആചരിക്കുന്നു പറയുന്നത്, സനാതന ധർമ്മമാണ്. ഞാൻ ബ്രാഹ്മണനാണ്, എനിക്കെല്ലാവരെയും തൊടാൻ പാടില്ല, എന്നെയും എല്ലാവരും തൊടാൻ പാടില്ല. പുള്ളിയുടെ യുക്തി വളരെ രസകരമാണ്. എന്താണ്, നിങ്ങൾ കറണ്ടിൽ എല്ലാവരും കയറി തൊടൂ? ഇല്ലല്ലോ. എന്താ തൊടാത്തത്? അതുപോലെ തന്നെ ഇതും കറണ്ടിൽ തൊടാത്ത പോലെയാണ് മനുഷ്യനെയും തൊടാത്തതെന്ന് പുള്ളിയുടെ ഒരു യുക്തി. ഇത് പുള്ളി സ്ഥിരം പറയുന്നതാണ്, ഒരിടത്തല്ല ഒരിടത്തും പറയും. എല്ലാവരും പറയുന്നു തൊട്ടുകൂടായ്മ ശരിയല്ലെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ നിങ്ങൾ കറണ്ടിത്തൊടി? കറണ്ടിത്തൊടുന്നില്ലല്ലോ, വയസ്സായി, കറണ്ടില്ലാരും തൊടുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സനാതന ധർമ്മം പാലിക്കണം. തൊട്ടുകൂടായ്മ പാടില്ല, ഇന്റർകാസ്റ്റ് മാരേജ് പാടില്ല. ഇങ്ങനെയുള്ള ഈ പഴയ എല്ലാ കാര്യങ്ങളും അതിപ്പോഴും പുള്ളി ജീവിച്ചിരിപ്പുണ്ട്, ആള് ചത്തിട്ടില്ല. അയാളിപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാ ശങ്കരാചാര്യർ എന്ന് പറഞ്ഞാൽ സർക്കാർ പ്രത്യേകമായ അവകാശങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന മത ഹിന്ദുമതത്തിന്റെ ആചാര്യൻ എന്നുള്ളതിലേക്ക് അവർക്ക് VIP പരിഗണന കൊടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ഏത് സർക്കാരും കേരളത്തിൽ വന്നാലും കൊടുക്കണം, VIP പരിഗണന കൊടുക്കണം, മതാചാര്യനാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരാണെങ്കിൽ താലപ്പൊലിയായിട്ട് കാണാനും പോകും ശങ്കരാചാര്യ. കാരണം അവർക്ക് അങ്ങനെ അവരുടെ പ്രോട്ടോക്കോളിൽ അവർക്ക് അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. അയാളാണിരുന്ന് ഈ വൃത്തിയോടൊക്കെ പറയുന്നു, ഹിന്ദുമതത്തിന്റെ ആചാര്യരെന്നാ പറയുന്നു. ഇതുപോലെ എന്തൊക്കെ പഴയ മാമൂലുകൾ, എന്തുകൊണ്ടാ അവര് പറയുന്നത്? അത് ശങ്കരാചാര്യർ നടപ്പിൽ വരുത്തിയെന്നുള്ളതാണ്. ശങ്കരാചാര്യരാണ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ നടപ്പിലാക്കിയത്. ശങ്കരാചാര്യർ പറഞ്ഞത് ഞങ്ങൾ പാലിക്കുന്നു എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇവരതൊക്കെ പറയുമ്പോൾ അവർക്ക് ചില താല്പര്യങ്ങളുണ്ടായിരിക്കും, അതില്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതുവരെ അവരുടെ വിശ്വാസമാണ്, ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ജീവിക്കാവും എന്നുള്ള ഒരുതരം വിശ്വാസം കൂടെ അതിനകത്തുണ്ട്. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പരമ്പരകളിലൂടെ വന്നു ചേരുന്നതാണ് വിശ്വാസം. അത് വിശ്വാസത്തെ നിലനിർത്തുന്നതാണ് പൗരോഹിത്യ പരമ്പര എന്ന് പറയുന്നത്. അപ്പൊ ജാതിയുടെ നിന്ന് അങ്ങനെ പഴയതുപോലെയുള്ള പ്രകടമായ സ്വാധീനം ഇന്നത്തെ ഈ കേരള സമൂഹം പോലെയുള്ള സമൂഹങ്ങളിൽ പഴയതുപോലെ സ്പഷ്ടമല്ലെങ്കിലും ഉത്തരേന്ത്യയിലൊക്കെ പുള്ളി ഇത് പറയുന്ന പുള്ളി അംഗീകരിക്കുന്നവരുണ്ട്. എന്തൊക്കെ പുള്ളിയുടെ പ്രഭാഷണം എല്ലാം ഹിന്ദിയിലാണ്, യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പുള്ളി പറയുന്ന വിഡ്ഢിത്തങ്ങൾ എന്തൊക്കെയാണ്. അതിനെതിരായിട്ടൊന്നും വടക്കേ ഇന്ത്യയിലൊന്നും ആരും ഒന്നും അങ്ങനെ സംസാരിക്കാറില്ല. കേരളത്തിലാണേലും മലയാളത്തിൽ പറയണമെങ്കിൽ തീർന്നു. അവിടെയൊന്നും അതൊരു വിഷയമേ അല്ല. ശങ്കരാചാര്യരാണ്, ഹിന്ദുക്കളുടെ ആചാര്യനാണ്, VIP ആണ്, പറയുന്ന അൺടച്ചബിലിറ്റി എന്നും നിലനിൽക്കണമെന്നുള്ളതാണ്. എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ്, അത് പുള്ളി കൃത്യമായും പറയും. അത് ജന്മം കൊണ്ടാണ്, കർമ്മം കൊണ്ടല്ല. കർമ്മം കൊണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അയാള് പട്ടാള ബ്രാഹ്മണനാകും, അത്രയേ ഉള്ളൂ എന്നാണ് പുള്ളിയുടെ ആർഗ്യുമെന്റ്. അയാളെ നോക്കുകയാണെങ്കിൽ പട്ടാള ബ്രാഹ്മണൻ എന്ന് വിളിക്കാം, പക്ഷെ അയാള് ബ്രാഹ്മണനാണ്. പക്ഷെ ഈ പട്ടാളത്തിൽ പോയോണ്ട് അയാളുടെ ബ്രാഹ്മണത്വത്തിന് കുറച്ചൊരു ഇടിവ് വന്നു. കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ കച്ചവട ബ്രാഹ്മണനാണ്. ശൂദ്രന്റെ ജോലി ചെയ്യണമെങ്കിൽ അത് ജോലി ബ്രാഹ്മണനാണ്. ഇത്രയേ പറയാൻ പറ്റൂ. എന്നാലും ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അവൻ ജന്മം കൊണ്ട് ആണ്. ഇതിന് കാരണം എന്താണ്? ഇന്നും ഇവരിങ്ങനെ വിശ്വസിക്കുകയും അത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നതിന് കാരണം ഈ പരമ്പരയിൽ ആചാര്യന്മാർ. ഇനി ബാക്കിയുള്ള ശങ്കരാചാര്യന്മാരുടെയൊക്കെ മനസ്സിലിതുണ്ട്, അവർ പുറമേ പറയത്തില്ല. ദക്ഷിണേന്ത്യയിലൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യതയിൽ അവരിതൊക്കെ പാലിക്കും. അവരുടേതായ ഒരു സർക്കിളിൽ അവർ ഈ പറയുന്ന ഇതെല്ലാം പാലിക്കും. പരസ്യമായി വരുമ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് പറയാൻ പാടില്ല എന്നുള്ള ഒരു വിവേകം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ നിയന്ത്രിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ എല്ലാ ശങ്കരാചാര്യന്മാരും ഈ ഒരു കാര്യത്തിൽ വളരെ ഓർത്തഡോക്സ് നിലപാടുള്ളവരാണ്, യാഥാസ്ഥികന്മാരാണ്. അതിന് കാരണം ആരാണ്? ശങ്കരാചാര്യരാണ്. കാരണം അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണ്? ശരി, നിങ്ങൾ എന്തിനിങ്ങനെ പറഞ്ഞു? അപ്പൊ അവർ അവസാനം അവർ വന്ന് നിൽക്കുന്ന ശങ്കരാചാര്യരിലാണ്. ഞങ്ങളുടെ പരമ്പര അതാണ്. നിങ്ങളോട് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുന്നു, നമ്മളെന്തുകൊണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നു, ഗുരു അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നത് പോലെ ഇവരും പറയുന്നതാണ്. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, മ്ലേച്ഛ അശുചി അധാർമികൈഹി സംഭാഷയത. ഇത് ഗൗതമ സ്മൃതിയാണ്, ശങ്കരാചാര്യ ചാന്ദോക്യത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മ്ലേച്ഛന്മാര് അവിടെ സംഭാഷണം നടത്തരുത്, സംസാരിക്കരുതെന്നാണ്. അടുത്തകാലത്ത് കേരളത്തിലെ ഒരു മുസ്ലിം പുരോഹിതം പറഞ്ഞു, ഇതുപോലെ ഒരു ഓർത്തഡോക്സ് യാഥാസ്ഥികൻ, അമുസ്ലിങ്ങൾക്ക് സലാം പറയരുത്, അവരോട് അവർ വിഷ് ചെയ്യരുത്. ഇവർ രണ്ടുപേരും ഒരേ നിലപാടാണ്. അപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം ഭയങ്കരമായിട്ട് അവരെ വിമർശിച്ച്, അത് ശരിയല്ല, അഹിന്ദുക്കളോട് സലാം പറയരുത്, പിന്നെ അവരുടെ ഉത്സവത്തിൽ പങ്കെടുക്കരുത്, അവരുടെ വീട്ടിൽ പോയി ആഹാരം കഴിക്കരുത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കാരണം മുസ്ലിമല്ല, ഇത് മൊത്തം മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടല്ല, ഇതുപോലെ ചില തീവ്ര മുസ്ലിങ്ങളുണ്ട്, അവരുടെ കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെയാണ് ശങ്കരാചാര്യം പറഞ്ഞിരിക്കുന്നത്, മ്ലേച്ഛേഹി എന്നെ മ്ലേച്ഛന്മാരുമായിട്ട് സംഭാഷണം നടത്തരുത്. മ്ലേച്ഛന്മാരെന്ന് പറയുന്ന രണ്ടു കൂട്ടരെയാണ്, ഒന്ന് മ്ലേച്ഛ ഭാഷ സംസാരിക്കുന്നവർ. അന്നത്തെ കാലത്ത് ഇവരെ സംബന്ധിച്ച് സംസ്കൃതം ഒഴികെയുള്ള എല്ലാം മ്ലേച്ഛ ഭാഷയാണ്. ഇനി സംസ്കൃതം തന്നെ അപഭ്രംശ സംസ്കൃതം ഉണ്ടായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ. എന്ന് വെച്ചാൽ ശരിയായ വ്യാകരണ നിയമം പാലിക്കാത്ത സംസ്കൃതം, അതും മ്ലേച്ഛ ഭാഷയാണ്. ഒരു 12-ാം നൂറ്റാണ്ടിലൊക്കെ അപഭ്രംശ സംസ്കൃതത്തിൽ കവിതകളൊക്കെ എഴുതുമായിരുന്നു. അപ്പൊ അതുൾപ്പെടെയുള്ള എല്ലാ ഭാഷകളും മ്ലേച്ഛമാണ്. അപ്പൊ മ്ലേച്ഛൻ ഭാഷ സംസാരിക്കുന്നവരുമായിട്ട് സംഭാഷണം നടത്തരുത്, അവരൊന്നാകുന്നിരിക്കണം. പിന്നെ മ്ലേച്ഛം എന്ന് പറഞ്ഞാൽ അന്ന് കരുതിയിരുന്ന നീചജാതികളെന്ന് അവർ വിളിച്ചിരുന്നവരെല്ലാം മ്ലേച്ഛന്മാരാണ്. ഭാഷയിലും ഉണ്ട് മ്ലേച്ഛത, ജാതിയിലും ഉണ്ട് മ്ലേച്ഛത. അവരോട് സംഭാഷണം നടത്തരുതെന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ശങ്കരാചാര്യർ പറയുന്നതനുസരിച്ച് മലയാളികളോട് സംഭാഷണം നടത്താൻ പാടില്ല. എന്തുകൊണ്ട്? അവരിന് ഏത് ജാതിപ്പെട്ടാലും അവരെല്ലാം മ്ലേച്ഛ ഭാഷ സംസാരിക്കുന്നവരാണ്. മലയാളികളോട് സംസാരണം നടത്താൻ പാടില്ല, കാരണം മ്ലേച്ഛ ഭാഷയാണ്. അങ്ങനെയുള്ള ശങ്കരാചാര്യന്റെ പേരിലാണ് കൂടെ മലയാളത്തിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത്. മലയാള നാട്ടിൽ മലയാളികളോട് സംഭാഷണം പോലും നടത്താൻ പാടില്ല. ഇതാ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒന്നതിനെ കുറിച്ച് ശരിക്കും ബോധമില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നില്ല, അവർക്കറിയത്തില്ല. ഉണ്ടവിടെ ആർക്കെങ്കിലും അറിയാമോ? അങ്ങനെ അന്ന് ശക്തമായിട്ട് എതിർപ്പുണ്ടായിരുന്ന എതിർത്തപ്പോ അതിന്റെ കൃത്യമായ കാരണം പറയണം. കാരണം പറഞ്ഞ ആൾക്കാർ മനസ്സിലാക്കണം എന്തുകൊണ്ട്. ഇപ്പൊ ശങ്കരാചാര്യർ എന്ന് പറയുന്നത് ജനകീയ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു. ഇപ്പോൾ സർവകലാശാല എന്ന് പറയുന്നത് ജനകീയ വിദ്യാഭ്യാസ കേന്ദ്രമാണ്, ജനങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥലമാണ് സർവകലാശാല. ജാതിയോ മതമോ സമ്പത്തോ ഒന്നും നോക്കാതെ പാവപ്പെട്ടവനും അവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ ജനകീയ വിദ്യാഭ്യാസത്തെ എതിർത്ത ഒരാളുടെ പേരിൽ ഒരു സർവകലാശാല ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പാടില്ല. ഇനി വേണ്ടിയൊന്നും ഒന്നും ഉണ്ടാക്കാം. എന്താണ് ശങ്കരാചാര്യരുടെ പേരിൽ? ശങ്കരാചാര്യർ പറഞ്ഞ ഈ സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഒരു പാഠശാല ഉണ്ടാക്കാം, അതിൽ കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഈ ശങ്കരാചാര്യന്മാര്. ഇപ്പോ അങ്ങനെ വിദ്യാലയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ശങ്കരാചാര്യർ പറഞ്ഞൊക്കെ പഠിപ്പിക്കാൻ. സർക്കാരിന്റെ ഇന്ന് ഗ്രാന്റും അവർ വാങ്ങുന്നുണ്ട്, സർക്കാർ അതിന് കൊടുക്കുന്നുണ്ട്. ഒരു ശങ്കരാചാര്യർ പറഞ്ഞൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവര് ഈ പറയുന്ന ബ്രാഹ്മണ ജാതി എല്ലാ വേറെ ആരെയും അവിടെ പ്രവേശനം കൊടുക്കത്തില്ല. കാരണം അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്ത പ്രധാന പ്രശ്നങ്ങൾക്ക് ഇതെല്ലാം തുറന്നു പറയാൻ പറ്റില്ല. നമ്മുടെ ശങ്കരാചാര്യർ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മറ്റ് ജാതിക്കാർ കേട്ടുകഴിഞ്ഞാൽ അവിടെ പ്രക്ഷോഭം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള വിദ്യാലയങ്ങൾ അവർ സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി നടത്തുന്നുണ്ട്. അത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അത് ഇന്നത്തെ സാമൂഹ്യ നീതിക്കെതിരാണ് അവർ ചെയ്യുന്നത്. അത് വേറെ കാര്യം, പക്ഷെ അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു എന്താണ് ബഹുജന വിദ്യാഭ്യാസ കേന്ദ്രം ശങ്കരാചാര്യരുടെ പേരിൽ ഉണ്ടാക്കുന്നത് തെറ്റാണ്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് 1993 അല്ലേ? 93 എന്ന് വെച്ചാൽ പിന്നെ കരുണാകരന്റെ കാലത്ത് അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ പൗരോഹിത്യ ഭക്തന്മാരാണ്, ഈശ്വരഭക്തി കൂടുതൽ ഇവർ പുരോഹിതന്മാരെ ആരാധിക്കുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ശങ്കരാചാര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പോലും ഇവർക്കൊന്നും ബോധമില്ല. പരമ്പരയായി ഇവരുടെയൊക്കെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ചില വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു ശങ്കരാചാര്യരുടെ പേരിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം കേരളത്തിൽ ഉണ്ടായപ്പോൾ ശിവഗിരി മഠം അതിനെ എതിർക്കേണ്ടായിരുന്നു കാര്യകാരണസഹിതം. അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ആരൊക്കെ അത് തന്നെ അന്ന് കർണാകരൻ നിർദ്ദേശിച്ചപ്പോ അന്ന് ശിവരിമഠത്തിലെ സ്വാമിമാരൊക്കെ എന്താണ് കർണാകരനായിട്ട് ബായി ബായി ആയിരുന്നല്ലോ, ശക്തമായിട്ട് എതിർക്കാമായിരുന്നല്ലോ ഗുരുവിന്റെ പേര് നിർദ്ദേശിക്കുന്നവർ. കാരണം കേരളത്തിൽ ജനകീയ വിദ്യാഭ്യാസത്തിന് കാര്യമായി ഒരു തുടക്കം കുറിച്ചത് ഗുരുവാണത്. അത് പിന്നെ അതിൽ വേറെ സാങ്കേതികമായ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിനൊക്കെ എല്ലാവരും രാഷ്ട്രീയമായി അവതരിപ്പിക്കും, അതാണ് പ്രശ്നം. അപ്പോ ഒരു ബി ജെ പി വിരുദ്ധത എന്നുള്ള നിലയ്ക്കല്ലാതെ വസ്തുനിഷ്ഠമായി വിഷയം ചർച്ച ചെയ്യണം. ബി ജെ പി ആ പക്ഷത്താണ് ശരിയെന്നെ, പക്ഷെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യുമ്പോൾ രണ്ടു കൂട്ടരും രണ്ട് പക്ഷത്ത് പിടിക്കും. വസ്തുനിഷ്ഠമായൊരു ചർച്ച വേണം രാഷ്ട്രീയം വിട്ടിട്ട്. അത് രാഷ്ട്രീയ ചർച്ചയായി മാറുമ്പോൾ എന്ത് ചെയ്യും, ഇത് സംഗതി മാറണം. പിന്നെ രാഷ്ട്രീയമായി രണ്ട് നിലയിൽ നിൽക്കും ആൾക്കാർ, അവർ ശരിയാണെന്ന് തോന്നിയാലും ശരിയെന്ന് അംഗീകരിക്കില്ല, തെറ്റാണെന്ന് തോന്നിയാലും അത് അംഗീകരിക്കത്തില്ല. കാരണം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്. അത് വിട്ടിട്ട് വസ്തുനിഷ്ഠമായ ചർച്ചയിലേക്ക് ഇത്തരം കാര്യങ്ങളെ കൊണ്ടുവരണം രാഷ്ട്രീയം വിട്ടിട്ട്. അങ്ങനെ വന്നാലേ ഒന്ന് സാമാന്യ ജനങ്ങളെ ഇത് ബോധിപ്പിക്കണം. ഇങ്ങനെയൊരു വിഷയം വരുമ്പോൾ ഒരു കാരണവശാലും ശങ്കരാചാര്യന്റെ പേരിൽ അങ്ങനെ ഒരു ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനം കേരളത്തിൽ വരാൻ പാടില്ല എന്നുള്ള കാര്യം പറയേണ്ടത് ശിവരിമഠവും അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞാൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമാണ്. അവർ അതിന് അതിനെതിരായിട്ട് എന്ത് ശബ്ദം ഉയർത്തി എന്നുള്ളതാണ്. അത് വരാൻ പാടില്ല തന്നെ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മ്ലേച്ച ഭാഷ സംസാരിക്കുന്നവനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ ആളാണ് ശങ്കരാചാര്യ ഭാഷ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അങ്ങനെ ഒരാളുടെ പേരിൽ എന്തിനാ ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ കൊണ്ടുവരുന്നു. ശങ്കരാചാര്യ സംബന്ധിച്ച് മലയാളികൾ മുഴുവൻ മ്ലേച്ഛന്മാരാണ്. ഇന്ത്യക്കാർ മുഴുവൻ മ്ലേച്ഛന്മാരാണ്, സംസ്കൃതം സംസാരിക്കാത്ത എല്ലാവരും. അവരോട് സംഭാഷണം പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ കിടക്കുന്നു സംഗതികൾ. അപ്പോ പിന്നെ ഇവിടെ അത് എതിർക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരെതിർക്കുന്നു എന്ന് വെച്ചാൽ അവരെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുപോലെ നമ്മൾ കമ്മ്യൂണിസം പറയുന്നതല്ല, രാഷ്ട്രീയം പറയുന്നതല്ല. വസ്തുനിഷ്ഠമായി കാര്യത്തെ വിശകലനം ചെയ്തിട്ട് നമ്മളതിനെ എതിർക്കണം. അപ്പോ ശിവരിമഠം വരുന്നത് ചെയ്യേണ്ടിയിരുന്നു, അത് അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഒരു പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കണമായിരുന്നു. അത് വേറെ കാര്യം, അത് എതിർക്കാതിരിക്കുക എന്ന് പറയുന്നത് നല്ലല്ലോ. കോളേജ് സ്കൂളൊക്കെ അനുവദിക്കുന്ന അത് വേറെ കാര്യം, എതിർക്കേണ്ട കാര്യം എതിർക്കണമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ കോളേജ് സ്കൂളൊക്കെ അനുവദിച്ചു എന്ന് പറഞ്ഞ് സംവരണത്തിന്റെ കാര്യത്തിൽ എസ് എൻ ഡി പി വിട്ടുവീഴ്ച ചെയ്യൂ. അത് തന്നെ, കോളേജ് സ്കൂളൊക്കെ എസ് എൻ ഡി പി കൊടുക്കുന്നു, സംവരണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യൂ. എന്നാ അതുപോലെ തന്നെ ഇതും അതുപോലെ ഗൗരവമുള്ള ഒരു വിഷയമാണത്. അത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയമാണത്. ഇപ്പം സംസ്കൃത യൂണിവേഴ്സിറ്റി ആയാലും ഏത് യൂണിവേഴ്സിറ്റി ആയാലും കേരളത്തിൽ അങ്ങനെ ഒരാളിൻ്റെ പേരിൽ തുടങ്ങുകയാണെങ്കിൽ അത് ഗുരുവിൻ്റെ പേരിലാണ് തുടങ്ങേണ്ടത്, ഒരു സംശയമില്ല. കാരണം ജനകീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് ഇവിടെ തുടക്കം ഇട്ടത്. ഇല്ലെങ്കിൽ പിന്നെ ചാവറയച്ചൻ്റെ പേര് തുടങ്ങിട്ട് എന്നാലും കുഴപ്പമില്ല. എന്തുകൊണ്ട്? അദ്ദേഹവും ഒരുപാട് സ്കൂളുകൾ ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അധികൃതർക്ക് വേണ്ടിയിട്ട് സ്കൂളുകൾ ഉണ്ടാക്കിയ ആളാണ്. എന്നാലും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസത്തിന് വേണ്ടി ക്രിസ്ത്യൻ മിഷനറിമാർ മതമുണ്ടെങ്കിൽ കൂടിയും ഒരുപാട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചിട്ട് പറയണം. അപ്പോൾ രാഷ്ട്രീയം വരുന്നതുകൊണ്ടാണ് അതൊന്നും രാഷ്ട്രീയമായി തിരിഞ്ഞു പോകുന്നു. മറിച്ച് വസ്തുനിഷ്ഠമായി ഈ പ്രശ്നത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിന് അതീതമായ വിഷയമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ശിവഗിരി മഠം പറയേണ്ടായിരുന്നു. അതിനുള്ള ബോധമുള്ള ഒരുത്തിന് ശിവഗിരി ഉണ്ടായിട്ടില്ലായിരുന്നു. 93-ന് ഞാൻ അകത്താണോ പുറത്താണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തും അകത്തും വരുന്നുണ്ട്. മിക്കവാറും ഞാൻ പുറത്തായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഞാൻ വരാം. മഠമല്ലേ അത് തീരുമാനിക്കേണ്ട. പക്ഷെ അതിന് എതിരായിട്ടൊന്നും ചെയ്തില്ല. പിന്നെ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഈ പറയുന്നുണ്ട്, ഈ പാരമ്പര്യമായ വിശ്വാസങ്ങൾ അടിച്ചേപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് അതിൽ നിന്ന് മോചനം ലഭിക്കാൻ വളരെ പ്രയാസമാണ്. അല്ലെ, ഇന്നും ശങ്കരാചാര്യൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് പറയുന്നു? ഇന്നത്തെ ശങ്കരാചാര്യൻ എന്തുകൊണ്ട് പറയുന്നു? അയാളെ കുറ്റം പറയാൻ പറ്റില്ല. ഈ ആദിശങ്കരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നമ്മളേച്ചേഹി നമ്മളേച്ച അശുചി, ശുചിത്വമില്ലാത്തവർ. അപ്പോൾ ഈ ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തോന്നുമോ ശുചിത്വമില്ലാത്തവരാണെങ്കിൽ എന്ന് പറയുന്നത് ശരിയാണ്. ശുചിത്വമില്ലാത്തവരടുത്ത് സംഭാഷണം നടത്തരുതെന്ന് പറയാൻ ആർക്കും ഇതില്ല. അവരുമായിട്ട് സംസാരിച്ചാൽ എന്താ ഈ പിന്നെ ഇയാളുണ്ടല്ലോ നിശ്ചലാനന്ദൻ. ഇപ്പൊ ഈ ശങ്കരാചാര്യർ പറയുന്നത് ഇയാൾ അടുത്ത കാലത്ത് പറഞ്ഞാണ്. ഈ കോവിഡ് വന്നു, ഇപ്പോൾ എല്ലാവരും മാസ്ക് ഇട്ടല്ലോ. എന്തിന് മാസ്ക് ഇട്ടു? രോഗം പകരാതിരിക്കുക. പിന്നെ എന്ത് പറഞ്ഞു? ആരും പരസ്പരം ടച്ച് ചെയ്യരുത്. എന്തേ, എന്താണ് അതിന് പറഞ്ഞത്? അന്നൊരു വാക്ക് പറയുമായിരുന്നല്ലോ, പരസ്പരം തൊടാതിരിക്കുന്നതിന്. സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹിക അകലം പ്രാപിക്കുക. പറയും ഇതാണ് ശങ്കരാചാര്യർ പറഞ്ഞത്, ഇപ്പം ശരിയായ നടപ്പിൽ വന്നു. അയാൾ പറയുന്നതാണ് ശങ്കരാചാര്യർ പറഞ്ഞത് ഈ സാമൂഹിക അകലമാണ്. എന്തുകൊണ്ടന്ന് അങ്ങനെ പറഞ്ഞു? രോഗം പകരാതിരിക്കുക. ഇപ്പം മനസ്സിലായ എല്ലാവർക്കും. ഇപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞാൽ ശരി. അപ്പൊ അശുചി ആയ ആൾക്കാരുമായിട്ട് സംഭാഷണം നടത്തുക, അവരോട് തുടരുതെന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാവും. ദൂരെ നിന്ന് പോലും സംഭാഷണം നടത്തരുതെന്നാണ്. ഇത് ഗൗതമ സ്മൃതിയാണ്. ഗൗതമം പറഞ്ഞാണ് ഇത്. അത് തന്നെ ശങ്കരാചാര്യർ ഏറ്റു പറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് തോന്നി ശരി, ഗുരുവും പറഞ്ഞിട്ടുണ്ടല്ലോ കുളിച്ച് വൃത്തിയായൊക്കെ വരണമെന്ന്. ഇത് അത് അവിടെ മാത്രം നിൽക്കുന്നുണ്ട്. ഇവിടെ അശുചി എന്ന് പറയുന്ന ഇവർ പറയുന്ന ശുചിത്വം വേണം, എന്നാലേ ആ ശുചിത്വം ആകത്തുള്ളൂ. എന്ന് വെച്ചാൽ അവരൊന്ന് പറയുന്നതനുസരിച്ചുള്ള ശൗച ആചാരങ്ങളെല്ലാം ചെയ്യണം. അതിന് ശൗചാചാര പദ്ധതി തന്നെ ഉണ്ട്. അത് സാധാരണ മനുഷ്യന് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആഹാരം എല്ലാത്തിലും വരും. ശൗചം ആഹാരത്തിലും വേണം. അപ്പോൾ മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുന്നവരെല്ലാം ഇവരുടെ ദൃഷ്ടിയിൽ അവർ അശുചികളാണ്. അവരോട് സംഭാഷണം നടത്താൻ പാടില്ലെന്നാണ്. മത്സ്യവും മാംസവും എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചാൽ അവരശുചിയാണ്. ഇവരുടെ ഇതനുസരിച്ച് അവിടെ ഹിംസയുടെ പേരിലല്ല, ഭക്ഷണത്തിൻ്റെ പേരിലാണ് ഇവർ അശുചിയാക്കുന്നത്, ശുചിത്വം പാലിക്കുന്നത്. പിന്നെ ഈ ഇവർക്ക് ഓരോ ജാതികൾക്കും പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? ആശൗചത്തിപ്പെടുന്നതാണ്. ഇവർ പറയുന്നവളർ പ്രാകൃതമായ മനുഷ്യന് ജനിക്കുമ്പം ആശൗചം വരും, പ്രസവിച്ച വീട്ടിൽ ആശൗചം വരും, സ്ത്രീക്ക് വരും, അവിടെ ജീവിക്കുന്നവർക്ക് വരും, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ വരും, സ്ത്രീകൾക്ക് മെൻസസ് ആകുമ്പോൾ വരും. ഇവിടെയൊക്കെ ഉണ്ട്. ഇവരുമായിട്ടൊന്നും സംഭാഷണം പാടില്ല, ഇവരെ കാണാനും പാടില്ല, സംഭാഷണം നടത്താനും. ഒരു ചെറിയ വിഷയമല്ല ഈ ശൗചം എന്ന് പറയുന്നത്. സർവമേഖലയിലും ഇരിക്കുകയാണ്. ചില ആൾക്കാരെ കാണാൻ കൂടി പാടില്ല, പകലെ അവർ പുറത്തിറങ്ങി കിടക്കാൻ പാടില്ല, കണ്ടാൽ അശൗചം വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകളിലാണ് ഈ ശുചിത്വം എന്ന് പറയുന്നത്. അല്ല ഇന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ കുളിച്ച് വൃത്തിയാകുന്ന അല്ല ശുചിത്വം. അന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിന് വളരെ സങ്കുചിതമായ അർത്ഥമാണ്. ഇന്നതൊരു വിശാലാർത്ഥത്തിലാണ് പറയുന്നത്. ഞങ്ങൾ നീറ്റായിരിക്കുക, അതൊന്നുമല്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ളവരുടെ അടുത്ത് സംഭാഷണം പാടില്ല എന്ന് വെച്ചാൽ സംഭാഷണം പോലും പാടില്ല എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ തൊടുക, അടുത്തു പോവുക, സഹകരിക്കുക ഒന്നും പാടില്ല. ദേവാലയം എന്ന് പറയുന്ന അവർ കുളിച്ച് ചെയ്യുന്ന പൂജയും മറ്റും കാര്യങ്ങളെയാണ് പറയുന്നത്. കുളിച്ച് രാവിലെ കുളിച്ചിട്ട് ചെയ്യുന്ന നിത്യകർമ്മങ്ങൾ അതാണ് പൂജയും മറ്റും, നിത്യ സന്ധ്യാവന്ദനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അത് ശങ്കരാചാര്യർ ഏർപ്പെടുത്തി എന്നും പറഞ്ഞ് ബ്രാഹ്മണരുടെ ഇടയിൽ, അതാണ് പിന്നെ ഹിന്ദുക്കളുടെ ഇടയിലേക്ക് വ്യാപിച്ചത്. ഷൺമതോപാസന, ശിവൻ, ശക്തി, മുരുകൻ, ഗണപതി, വിഷ്ണു, ആദിത്യൻ, ഈ ആറ് ദേവതകളെ പൂജിക്കുക. ഇത് ശങ്കരാചാര്യ നടപ്പിലാക്കിയെന്ന ഇവർ പറയുന്നു. അതൊന്നുമല്ല, അത് ശങ്കരാചാര്യ പേരിലാണ്. ഇതാണെന്നോ അല്ലെന്നോ ഒക്കെ പറയുന്നതിന് പ്രമാണം ഭാഷ്യമാണ്. ഭാഷ്യത്തിലുണ്ടെങ്കിൽ അത് ശങ്കരാചാര്യയാണ്, ഇല്ലെങ്കിലും അത് ശങ്കരാചാര്യയല്ല. അപ്പോൾ ഷൺമത ഉപാസനയെന്ന് ഭാഷ്യത്തിൽ ശങ്കരാചാര്യ നിർദ്ദേശിക്കുന്നില്ല. ആശയമേയും ഈ പറയുന്ന ഭാഷ്യത്തിലുണ്ട്. എന്താണ്? നമ്മളെ അച്ഛന്മാരോട് സംസാരിക്കാൻ പാടില്ല, അശുചി. ആ ധാർമ്മികേഹി, ധാർമ്മികന്മാരല്ലാത്തവരടുത്ത് സംസാരിക്കാൻ പാടില്ല എന്നാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അപ്പോൾ ഗുരുവും പറഞ്ഞിട്ടുണ്ടല്ലോ ധർമ്മം. അപ്പൊ ധാർമ്മികന്മാരോട് ഇടപെടാകൂ എന്നാണ് എന്ന് നമ്മൾ ധരിച്ചു പോകും. അത് അന്നത്തെ അർത്ഥം നോക്കണം, വ്യാഖ്യാനം നോക്കണം, അല്ലെങ്കിൽ ഇന്ന് നിശ്ചലാനന്ദം പറയുന്നു നോക്കണം. അന്ന് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വർണ്ണ ആശ്രമത്തിൽ ആചാരങ്ങളെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അത് പാലിക്കാത്തവരോട് ഇടപെടരുതെന്നാണ്. എന്നുവെച്ചാൽ സംഭാഷണം നടത്തുക പോലെയുള്ള കാര്യങ്ങൾ ഈ നാല് വർണ്ണങ്ങളിൽപ്പെട്ടവരുമായിട്ടേ പാടുള്ളൂ. അവരാ വർണ്ണത്തിൽ നിന്നും ബഹിഷ്കൃതരായി കഴിഞ്ഞാൽ അവരോട് പിന്നെ പാടില്ല. അങ്ങനെയാണ് ഈ ബഹിഷ്കരണം വരുന്നത്, സാമൂഹിക ബഹിഷ്കരണം പണ്ട് വന്നത്. ഗ്രാമത്തിന് പുറത്തിങ്ങി വസിക്കുന്ന എന്നൊക്കെ വന്ന അതാണ്. അവരൊക്കെ ബഹിഷ്കൃതരാണ്, സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു. കാരണം അവർ വർണ്ണ ആശ്രമ ധർമ്മം പാലിക്കുന്നില്ല, അവർക്ക് അതിനുള്ള അധികാരവും അവകാശവുമില്ല പാലിക്കാൻ. പാലിക്കണമെന്ന് വിചാരിച്ചാലും പറ്റത്തില്ല. അവിടെയാണ് ബഹിഷ്കരണം വരുന്നത്. അപ്പൊ അവരുമായിട്ട് സംഭാഷണം നടത്തണ്ട, നിങ്ങൾ ഈ നാല് വർണ്ണങ്ങൾ സഹകരിച്ച് ജീവിച്ചാൽ മതി എന്നുള്ളതാണ് ഇന്ന് ശങ്കരാചാര്യർ നിശ്ചലാനന്ദം പറയുന്ന ഇത് തന്നെ. ഏത് കിഴങ്ങനെ ഇങ്ങനെ പറയുന്നു? ഒരാളുടെ പേര് പറ, കാരണം ഈ ശങ്കരാചാര്യർ പറഞ്ഞോ പറഞ്ഞില്ലെന്ന് നമ്മൾ അറിയുന്ന ഏതിൽ നിന്നാണ്? ഭാഷ്യത്തിൽ നിന്നാണ്. ഭാഷ്യത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി അങ്ങനെ വേണമെങ്കിൽ പറയാം, എന്താണ് ഈ ഭാഷ്യത്തിൽ ശങ്കരാചാര്യ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല എന്ന് പറയുന്നു. പ്രക്ഷിപ്തം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഇത് എഴുതാത്ത പാഠം കിട്ടണം, എന്നാലേ പ്രക്ഷിപ്തമാവും. ഇപ്പോ നമ്മുടെ കാളിദാസന്റെ കൃതികളിൽ പ്രക്ഷിപ്തം ഉണ്ടെന്ന് പറഞ്ഞാൽ കയ്യെഴുത്ത് കൃതികളിൽ പലതിലും പലതരത്തിലുള്ള പാഠമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പ്രക്ഷിപ്ത ഭാഗങ്ങൾ കണ്ടുപിടിക്കും. ഇത് കാളിദാസന്റെ അല്ല, പിന്നീട് ആരോ എഴുതി ചേർത്താണെന്ന് പണ്ഡിതന്മാരിരുന്ന് കണ്ടുപിടിക്കും. ഇപ്പൊ ഭാഷ്യത്തിൽ ഇതില്ലാത്ത ഭാഷ്യം കണ്ടെത്തിയാലേ പ്രക്ഷിപ്തം എന്ന് പറയാൻ പറ്റും. ഇത്രയും കാലത്തിനിടയ്ക്ക് കണ്ടെത്താത്ത ഇനി കണ്ടെത്താനും പറ്റില്ല, കാരണം ഇതൊക്കെ പഴയകാലത്തെ പ്രതികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉള്ളതൊക്കെ സംരക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി കണ്ടെത്താനൊന്നുമില്ല, കണ്ടെത്തിയില്ലെന്നും അങ്ങനെയുള്ള ഒരു പ്രക്ഷിപ്തം ഇല്ല. പ്രക്ഷിപ്തവാദത്തിന് യാതൊരു വിലയും ഇല്ല, കാരണം അതൊക്കെ ഇതുവരെ കണ്ടെത്തിയ. അപ്പൊ അത് പിന്നെ ശൃംഗേരി ശങ്കരാചാര്യർ എന്ന് സന്യാസി സ്വീകരിച്ച ഒരു സ്വാമി ഉണ്ടായിരുന്നു. അവിടുത്തെ അദ്ദേഹം കുറച്ചു കാലം പന്മനാശ്രമത്തിൽ നിന്ന് താമസിച്ചിരുന്നു. ഈ അദ്വൈതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വന്ന് താമസിച്ചാണ്. ഇപ്പം വളരെ ഓർത്തഡോക്സാണ് അദ്ദേഹം, അതിനൊന്നും വിട്ടുവീഴ്ചയൊന്നുമില്ല. ദണ്ഡി ഇങ്ങനെ വടിയും പിടിച്ചു നടക്കുന്നതാണ്, ദണ്ഡിയാണ്. ശങ്കരമഠത്തിൽ നിന്ന് സന്യാസീകരിക്കുന്നവരൊക്കെ ദണ്ഡ് പിടിച്ചു നടക്കുന്നവരാണ്. കാരണം ദണ്ഡ് പിടിച്ചു കിടന്നതിൻ്റെ അർത്ഥം ഇയാൾ ബ്രാഹ്മണനാണെന്നാണ്. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, പുള്ളി ഇന്ത്യയിൽ മുഴുവൻ ഒരുപാട് സഞ്ചരിച്ചു, ഈ അപശൂദ്രാധികരണം എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു പ്രതി തേടി പണ്ഡിതന്മാരുടെ അടുത്ത് വായനശാലകൾ എല്ലായിടത്തും പോയി. കാരണം അപശൂദ്രാധികരണത്തിന്റെ പേരിൽ ശങ്കരാചാര്യർ വളരെയധികം വിമർശിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി പറയുന്നു, ഇന്നത്തെ കാലത്ത് പുള്ളിയും പറയുന്നു, ഇന്നത്തെ കാലത്ത് അത് യോജിച്ച കാര്യമില്ല. കാരണം പുള്ളി വിദ്യാഭ്യാസമുള്ള ആളാണ്, പുള്ളി ഒരു സയന്റിസ്റ്റ് കൂടെ ആയിരുന്നു, അതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്. അപ്പൊ പ്രക്ഷിപ്തമായ ഒരു ശങ്കര ഭാഷ്യം കിട്ടുമെന്ന് പറയാൻ പുള്ളി പലയിടത്തും പോയി, രാജസ്ഥാനിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും എല്ലാം സഞ്ചരിച്ചു. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ആൾക്കാർ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയാം, അവിടെ ജന്മം ഇല്ല. അങ്ങനെ കുറേ വർഷങ്ങൾ അതിനുവേണ്ടി ചിലവാക്കിയിട്ട് ഒരു സ്ഥലത്തുനിന്ന് ഒരു കയ്യെഴുത്ത് പ്രതിയും കണ്ടെത്താൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഒന്നില്ല എന്നാണ് പുള്ളി കുറച്ച് പറയുന്നത്. എന്നുവെച്ചാൽ അപശൂദ്രാധികരണം ഇല്ലാത്ത ശങ്കര ഭാഷയില്ല. പിന്നെ അതിലുണ്ടായേ പറ്റുമോ? അത് ഇല്ലാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല, കാരണം അത് മറ്റൊരു വിഷയമാണ്. അത് ഈ സംസ്കൃത ഗ്രന്ഥങ്ങളെ കുറിച്ചൊന്നും ഒരു പരിചയമില്ലാത്ത ഇവിടുത്തെ ഈ നാട്ടിലെ കിഴങ്ങന്മാർ പറയുന്നതാണ്. അതൊക്കെ അവർക്ക് ഈ സംസ്കൃതമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഉണ്ടാകാൻ ഒരു വഴിയും ഇല്ല. ഇതൊന്നും ഇല്ലാത്ത ഒരു ശങ്കര ഭാഷ്യം അതില്ല. അപ്പൊ ശങ്കരാചാര്യർ എന്ത് പറഞ്ഞു പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശങ്കര ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ശങ്കരാചാര്യർ പറഞ്ഞാണ്. ആ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരാൾ അന്വേഷിച്ച് കടന്നു എന്നുള്ളതുകൊണ്ടല്ല, അതിന് വേറെ പല കാരണങ്ങളുമുണ്ട്. പ്രക്ഷിപ്തമല്ല എന്നുള്ളതിന് പിന്നെ ഈ ശങ്കര മഠങ്ങളിലെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ഈ ശങ്കര ഭാഷ്യത്തിന്റെ പഴയ കോപ്പികളും, അധികം പഴക്കമൊന്നും അവിടെയെങ്ങും ഒരിടത്തുമില്ല. ശങ്കരായുടെ കാലത്തെഴുതിയ പതിപ്പുകളൊന്നും ആരുടെ കയ്യിലുമില്ല. അത് ശരിയാണ്. അവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രാചീനമായ കോപ്പികളിൽ പോലും ഈ പ്രിന്റ് ചെയ്ത് വരുന്നത് തന്നെ ഉള്ളത്. ചില പള്ളി പുള്ളി വിസർഗങ്ങളിലൊക്കെ വ്യത്യാസം വരും. അതീ കഴിഞ്ഞൊരു പാഠഭേദവും ഇല്ല. അതേത് പുസ്തകത്തിനും വരും, അതേ പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ടും കൈയെഴുത്തുകൊണ്ടും വരുന്നതാണ്. ഇതൊക്കെ പാടെ ഒഴിവാക്കിയ ശങ്കരഭാഷ്യം എന്ന് പറയുന്ന ഒന്നില്ല. ഉണ്ടെങ്കിൽ അത് ശങ്കര പരമ്പരയിൽ തന്നെ അത് പറയേണ്ടതാണ്. അവരാണ് അതിൻ്റെ ആധികാരിക ആൾക്കാർ. കാരണം ഇത് അവരുടെ പരമ്പരയിലാണല്ലോ ഇത് നിലനിന്നത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആർക്ക് അവർക്കെന്താ പ്രയോജനം? അവർക്കൊരു പ്രയോജനമുള്ള അവർക്കിതൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് പ്രയോജനം. പിന്നെ പാരമ്പര്യമായി തലമുറ തലമുറകളായി അവരൊക്കെ പഠിച്ചു വരുന്നതും വിശ്വസിക്കുന്നതും ഒക്കെ ഈ നമ്മളിന്ന് പഠിക്കുന്ന ശാങ്കര ഭാഷയും തന്നെ. പിന്നെ ഈ പ്രക്ഷിപ്തം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആരെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പൗരോഹിത്യ ഭക്തന്മാർ അവരുടെ മനസ്സിൽ അറിയാതെ തന്നെ ചില വിശ്വാസങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ സ്വാധീനം എന്ന് പറയുന്ന വളരെ ശക്തമെന്ന് പറയുന്നത്. ഈ പൗരോഹിത്യ സ്വാധീനം എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ വളരെ ശക്തമാണ് ഇന്നും. ജനാധിപത്യമാണ് ഗുരുവൊക്കെ വന്ന് പലതും പറഞ്ഞെങ്കിലും ആ സ്വാധീനം വളരെ ശക്തമാണ്. ആ സ്വാധീനം കൊണ്ട് ഇവരതൊന്നും കുറെ ആൾക്കാർ ഇതൊന്നും ഇല്ലാന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാഗ്രഹമാണ് ആൾക്കാരുടെ ഇങ്ങനെയൊന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ, ശങ്കരാചാര്യരെ കുറിച്ച് അവരുടെ മനസ്സിലുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ അദ്വൈതം എന്ന് പറയുന്ന തത്വചിന്തയുടെ വെളിച്ചത്തിലുള്ള കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ശങ്കരാചാര്യർ വളരെ കുറ്റമറ്റ ഒരു വ്യക്തിത്വമാണ്. വലിയ ആത്മീയ ഗുരുവാണ്, ആചാര്യനാണ്, മോക്ഷം കൊടുക്കുന്ന ആളാണ്. ആ ഒരു വ്യക്തിത്വ കാഴ്ചപ്പാടിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയാനുള്ള ഒരു പ്രവണത മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ശൂദ്ര സന്യാസിമാരെല്ലാം ഇന്ന് ശങ്കരാചാര്യ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിലിരിക്കുന്ന ശങ്കരാചാര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയമായ ഗുരുവായ ശങ്കരാചാര്യരാണ്. ആ ശങ്കരാചാര്യരിൽ എന്തെങ്കിലും ഒരു കളങ്കം കാണാൻ അവർക്ക് ഇഷ്ടമില്ല, ആരെങ്കിലും ആരോപിച്ച് അവർക്ക് സഹിക്കാനും പറ്റത്തില്ല. അത് അവരെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. അതൊരു വൈകാരിക കാഴ്ചപ്പാടാണ്, അത് വസ്തുനിഷ്ഠമായ കാഴ്ചപ്പാടല്ല, വൈകാരിക കാഴ്ചപ്പാടാണ്. ആ ശങ്കര പരമ്പരപ്പെട്ട പരമ്പരപ്പെട്ടവർക്കെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഗുരു എന്നുള്ളതിനൊക്കെയുള്ള വൈകാരികമായ കാഴ്ചപ്പാടുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഗുരുവിൻ്റെ വിശ്വാസികൾക്ക് ഗുരുവിനോട് വൈകാരികമായൊരു കാഴ്ചപ്പാടുമുണ്ട്. വൈകാരികമായ കാഴ്ചപ്പാട് വരുമ്പോൾ ആ വസ്തുനിഷ്ഠമായിരിക്കണമെന്നില്ല. അത് ശങ്കരാചാര്യരെ സംബന്ധിച്ച് അതുണ്ട്, എല്ലാ പരമ്പരകളിലും അതുണ്ട്, വൈകാരികമായ കാഴ്ചപ്പാട് വരും. അപ്പോൾ വസ്തുനിഷ്ഠമാകത്തില്ല. വസ്തുനിഷ്ഠമായി അതിനെ അവർ ഒഴിവാക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് അവർ പിന്നെ അവരുടെ ശ്രമമൊക്കെ എന്താണ്? എങ്ങനെയെങ്കിലും ശങ്കരാചാര്യരെ വെള്ള പൂശുക, അതിനെന്തെങ്കിലും യുക്തി കണ്ടെത്താൻ പറ്റുമോ? അത് ആ കാലത്തെ ഇതാണ്, അതാണ്, ഇതാണ്. ഇങ്ങനെയുള്ള ഏത് യുക്തികൾ ഇവർ കൊണ്ടുവന്നാലും അതിനെയൊക്കെ നിഷേധിക്കാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, ഭാഷ്യത്തിൽ തന്നെ ഉണ്ട്. എന്ത് യുക്തിയിൽ അവർ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, കാരണം അത് വൈകാരികമായ ആ ഒരു വിഷയത്തിന് ഒരിക്കലും വസ്തുനിഷ്ഠമായി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലേക്ക് വരുമ്പം അവരുടെ എല്ലാം പോകും. പിന്നെ അവർക്ക് നമ്മളോട് ദേഷ്യവും വിരോധവുമൊക്കെ ആവും. ഈ വികാരജീവികളൊക്കെ ഇപ്പം എന്നെ കണ്ട എന്നെ ഒഴിവാക്കുകയാണ്, എന്നെ അവർ കഴിയുന്ന അവർ കാണാതിരിക്കാൻ ശ്രമിക്കും. കാരണം എൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ഇവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും. കാരണം വൈകാരികമായ ഒരു ഇതുണ്ടല്ലോ, മറുപടി പറയാനൊന്നുമില്ല. അതുകൊണ്ട് അവർ മിക്കവാറും എന്നെ ഒഴിവാക്കും, ഞാൻ അവരെ ഒഴിവാക്കാറുണ്ട്. വെറുതെ എന്തിനാ അവരെ ദുഃഖിപ്പിക്കുന്നു? നമ്മുടെ ഇതെന്താണ്, ഒരു വീട് എറുമ്പലും വരുത്തരുതെന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്? അപ്പോൾ ആൾക്കാരെ ഡിപ്രഷനിലാക്കുന്ന എന്തിനാ? അതുകൊണ്ട് ഞാൻ അവരെ ഒഴിവാക്കാറുണ്ട്, അവരെന്നെ ഒഴിവാക്കാറുണ്ട്. അതുപോലെ വസ്തുനിഷ്ഠമായ ഇവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ഒന്നും സമർത്ഥിക്കാൻ പറ്റില്ല. വൈകാരികമായവരും അങ്ങനെ വിശ്വാസങ്ങളിൽ മുമ്പോട്ട് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് ശങ്കരാചാര്യരെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള തൊടിൽ ന്യായങ്ങൾ കൊണ്ടുവരും. അതൊന്നും നിലനിൽക്കുന്ന കാര്യമേ അല്ല, ഒന്നും തന്നെ. സാമൂഹികമായ വിഷയങ്ങളിൽ ശങ്കരാചാര്യർ തികച്ചും അജ്ഞനും അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ദ്രോഹകരമായ ഒരുപാട് പ്രവൃത്തികൾക്ക് ഉത്തരവാദിയാണ്. അത് കർശനമായി പറഞ്ഞേ പറ്റൂ. അങ്ങനെ പറഞ്ഞാലേ കുറെയെങ്കിലും ഈ കർശനമായ ഭാഷയിൽ പറയണം. വാസ്തവത്തിൽ ഞാൻ ശങ്കരാചാര്യർക്കെതിരായിട്ട് അങ്ങനെ ഒരു കർശനമായ ഭാഷയിൽ ചിന്തിക്കാൻ തുടങ്ങിയതിന് കാരണക്കാരൻ ചട്ടമ്പി സ്വാമിയാണ്. സ്വാമി ഒരു വാക്ക് പ്രയോഗിച്ച് അവർ കശാപ്പുകാരെക്കാളും മോശക്കാരാണ്. ആര് ഇത് എപ്പോഴാണോ ഞാൻ വായിച്ചത്, ആ ഒരു വാക്ക് വേറെ ആരും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. ശങ്കരാചാര്യർ ഒരു കശാപ്പുകാരനെന്ന് പറയും. അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്, അങ്ങനെ ശങ്കരാചാര്യരെ കുറിച്ച് കശാപ്പുകാരനെന്ന് പറയണമെങ്കിൽ ശങ്കരാചാര്യർ അത്രയും കശാപ്പ് ചെയ്തിരിക്കണമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറയത്തില്ലല്ലോ. അതാണ് പിന്നെ ഇതിനെക്കുറിച്ച് തീക്ഷ്ണമായി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ആ ഒരു വാക്കാണ്. അതുകൊണ്ടാണ് ഞാനും അതിനോട് വളരെ തീക്ഷ്ണമായി പ്രതികരിക്കുന്നതിന് ഒരു കാരണം, അതാണ് ഒരു പ്രധാന കാരണം. കശാപ്പുകാരനെന്ന് പറഞ്ഞവർ പ്രയോഗം, അപ്പൊ അത് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ഇത് മിക്കവാറും പേർക്ക് ഈ മലയാള ശൂദ്രന്മാർക്കെല്ലാം അറിയാം ചട്ടമ്പി സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഇതൊക്കെ വായിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവർക്കൊക്കെ ഗുരുദേവനവർ പിന്നും അംഗീകരിക്കും, ചട്ടമ്പി സ്വാമി തീരെ അംഗീകരിക്കത്തില്ല. കാരണം ഉള്ളിൽ ഇവർക്ക് ഭയങ്കര വിരോധമാണ്. കാരണം ഗുരുദേവൻ കുറച്ച് മൃദുവായ ഭാഷയിലേ പറയത്തുള്ളൂ. ശങ്കരാചാര്യർ എന്താണ് ബുദ്ധിയുണ്ട് പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യർ കുറ്റക്കാരൻ ഇത്രയൊക്കെ പറയത്തുള്ളൂ. ഒരു മിതത്വം പാലിക്കും. ചട്ടമ്പി സ്വാമി ഇങ്ങനെയല്ല, കശാപ്പുകാരനെന്നാണ് പറഞ്ഞു. കശാപ്പുകാരൻ വെച്ചാൽ കൊലപാതകി എന്നാണ്. അത് കടുത്ത ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു വീടയരമ്പനും വരുത്തത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതാണ് മ്ലേച്ഛന്മാരോട് ശുചിത്വമില്ലാത്തവരോട് അതിന് അന്നത്തെ വ്യാഖ്യാനം അനുസരിച്ചെടുക്കണം. അധാർമികന്മാരോട് സംഭാഷണം നടത്തരുതെന്ന് വെച്ചാൽ ഒരു ഇടപാടും പാടില്ല എന്നാണ്. അപ്പൊ ആ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്ക് എത്രമാത്രമാണ് മനുഷ്യസ്നേഹമുള്ളത്. ബ്രഹ്മത്തിനോട് സ്നേഹമൊക്കെ ഉണ്ട്, അതിലഭിപ്രായ വ്യത്യാസമൊന്നും. ബ്രഹ്മത്തെ ഇഷ്ടമാണ്, മനുഷ്യന്റെ കാര്യം പറയുകയാണ്. മനുഷ്യനോട് എത്ര സ്നേഹമുണ്ട്? അങ്ങനെ അത് അത് മാത്രം പറയാൻ പറ്റില്ല. കാരണം ശങ്കരയുടെ കാലം എന്ന് പറയുന്നത് 8-ാം നൂറ്റാണ്ടാണ്. ആ 8-ാം നൂറ്റാണ്ടിൽ വേറെ ഏത് ഭാഷ, ഏത് ഭാഷയ്ക്ക് ലിപിയുണ്ട്, അതൊക്കെ വിഷയമാണ്. ലിപിയുള്ള എത്ര, എന്തായാലും മലയാളം ഒന്ന് കാണത്തില്ല, അതിന് ലിപിയും കാണത്തില്ല. പഴയ ലിപികളുണ്ടായിരുന്നു. ആ തമിഴ് ഭാഷയുണ്ടായിരുന്നു, പല ഭാഷ. പിന്നെ ഇതിൻ്റെ മുമ്പിലുള്ള ബ്രാഹ്മി ലിപി, ഖരോഷ്ടി, അങ്ങനെയുള്ള ലിപികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സംസ്കൃതം പോലെ അത്രയും വികസിച്ച ഭാഷ, ശങ്കരാചാര്യ കാലത്തെ സംസ്കൃതം നല്ല ഒഴുക്കുള്ള വികസിച്ച ശുദ്ധമായ സംസ്കൃതമാണ്. അത് അല്ല, മറ്റ് ഭാഷകളിലുള്ളവരോടത്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എഴുതുന്ന പ്രശ്നമേ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ പിന്നെ അന്നും ഇത് വിദ്വാൻമാരുമായിട്ട് പണ്ഡിതന്മാരായുമായി ആശയവിനിമയം നടത്തണമെങ്കിൽ സംസ്കൃതം തന്നെ വേണം. കാരണം ജാതി നോക്കിയല്ല വിദ്യാഭ്യാസം, ജാതികൾക്കെല്ലാം വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കേ. അപ്പൊ വിദ്യാഭ്യാസമുള്ളവരെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പുരോഹിത വർഗത്തിനാണ് ഒന്നാം സ്ഥാനം. അപ്പൊ അവരോടുള്ള ആശയവിനിമയത്തിന് സംസ്കൃതമേ പറ്റൂ അന്ന്. അന്ന് കുറെ മുമ്പാണെങ്കിൽ പാലി ഉണ്ടായിരുന്നു. ശങ്കരാചാര്യ കാലം വന്നപ്പോഴൊക്കെ സംസ്കൃതത്തിനായി പ്രാധാന്യം. അപ്പൊ ബ്രഹ്മഭാഷയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ പ്രാദേശികമായി നാടൻ കവികളൊക്കെ എന്തെങ്കിലും എഴുതും എന്നുള്ളതേ. അപ്പോൾ അത് നമ്മളിന്നും അത് ചിന്തിക്കുന്ന പിന്നെ അവസാന ആൾക്കാർ പറയുന്നത് ഇതൊക്കെ പണ്ടത്തെ കാര്യമില്ല, ഇന്ന് ഇതൊക്കെ എന്തിനു പറയുന്നു. ഇന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശൂദ്രന്മാരെയെല്ലാം വെറും പുഴുക്കളെപ്പോലെ ചവിട്ടിയരയ്ക്കുന്നതിന് വേണ്ട ബൗദ്ധികമായ അടിത്തറ ഉണ്ടാക്കിയ ആളാണ് ശങ്കരാചാര്യർ. ആ ശങ്കരാചാര്യരുടെ സ്വാധീനം ഇന്നുമുണ്ട് വളരെ ശക്തമായിട്ട്. എന്തുകൊണ്ട്? ഇതേ ശൂദ്രന്മാര് തന്നെ ഇന്ന് ശങ്കരാചാര്യരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അപ്പൊ ഇത് പറയാതിരിക്കാൻ പറ്റില്ല, ഇത് തിരിച്ചറിയാതെ. ആ ശൂദ്ര എന്ന് വെച്ചാൽ ശൂദ്ര പരമ്പര എന്ന് പറയാം അല്ലേ. ഈ ശൂദ്ര പരമ്പരയിൽപ്പെട്ടവർ ഇന്ന് ശങ്കരാചാര്യരെ ആരാധിക്കുകയും ആ ശങ്കരാചാര്യരെ രക്ഷിക്കാനും ഇറങ്ങി നടക്കുമ്പോൾ ഇത് അവരെ ഒന്ന് ഓർപ്പിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ ആ സ്വാധീനം വിട്ടുപോയെങ്കിൽ പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല. അമേരിക്കയിൽ പോയിരുന്ന് പറയേണ്ട കാര്യമില്ല, അവിടെ ശങ്കരാചാര്യർ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല. ഇവിടെ ഈ മണ്ണിലിരിക്കുമ്പോൾ ഇത് പറയണം, പറഞ്ഞേ തീരും. ശങ്കരാചാര്യ പുകഴ്ത്തിയിട്ടുമുണ്ട്, വിവേകാനന്ദ സ്വാമി രണ്ടും പറയും. ഒരിടത്ത് അങ്ങനെ ശങ്കരാചാര്യരെ കുറിച്ച് പറഞ്ഞു, വേറെടുത്ത് ശങ്കരാചാര്യ പുകഴ്ത്തിയും പറഞ്ഞിട്ടുണ്ട്. സ്വാമി സ്റ്റേജ് പൊതുവെ പ്രഭാഷകരെല്ലാം അങ്ങനെയാണ്, മുമ്പിരിക്കുന്ന ആഡിയൻസിനെ നോക്കിയിട്ടാണ്. നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയെ പോലെ ആണ് വിവേകാനന്ദ സ്വാമി. ആഡിയൻസ് നോക്കി അങ്ങ് തട്ടിവിടും അവരെ സുഖിപ്പിക്കാൻ വേണ്ടി. പിണറായി വിജയനാണ് ഇരിക്കുന്നെങ്കിൽ അടുത്ത ആളെ എന്നെ മന്ത്രിയാകും എന്ന് പറയും. രമേശ് ചെന്നിത്തലയാണ് ഇരിക്കണമെങ്കിൽ പറയും അടുത്ത ആളാണ് മന്ത്രിയാകും. രണ്ടും പറയും. അതുപോലെയാണ് വിവേകാനന്ദ സ്വാമി.